47-ാം ദശകം. അമ്മ തൈരുകടയുന്ന നേരമങ്ങന്തികത്തിലവിടുന്നുമെത്തിനാൻ വാർമുലക്കുതിയിൽ വേലയെ തടഞ്ഞ് അങ്കമേറി നറുവാൽ കുടിക്കയായി ഓമനച്ചിരിയിടും മുഖാമ്പുജാൽ കൊങ്കമൊട്ടുകൾ കുടിച്ചു പാതി നീ പാൽ തിളച്ചു വഴിയുമ്പോഴമ്മയും നിന്നെ വിട്ടു ജഗദീശ മണ്ടിനാൾ പാൽ കുടിച്ചു പരിതൃപ്തിയാർന്നിടാതു കോപമകതാരിൽ വായിക്കയാൽ തച്ചുടച്ചു കടകോലെടുത്തുക തൈർക്കലം വികരുണം ഹരേ ഭവാൻ. ഒച്ച കേട്ടു വലുതായി മണ്ടി വന്ന് ഒന്നു നോക്കി ജനയിത്രിയപ്പോഴേ നിന്റെ കീർത്തിയിളയിൽ പരന്നുപോൽ കണ്ടുപോൽ ദധി അദൃശ്യനായി നീ വേദചാരണ ഭവാന എങ്ങുമേ കണ്ടിടാഞ്ഞ് അരിശമാർന്നു നോക്കവേ കണ്ടു ധന്യ ഉരലേറി പൂച്ചയെ വെണ്ണതീറ്റുമൊരു ബാലകൃഷ്ണനെ ഹാ പിടിച്ചിതു യശോദ പേടിയാൽ കോമളാനന സരോജനെ പെലാൽ ക്രുദ്ധയായി സഖിക കണ്ടു നിൽക്കവേ കെട്ടുവാൻ കയറെടുത്തുപോൽ ഹരേ. ബന്ധുവാക്കിടുവതാര നല്ലവൻ ബന്ധനത്തിനവനെ പിടിച്ചവൾ ബന്ധപാശമൊരുപാടു കെട്ടവേഹന്താ പോരാ കയറങ്കുലദ്വയം അത്ഭുതത്തോടു ചിരിച്ചു തോഴിമാർ വേർത്തു വാട്ടിയ നിജാമ്പയപ്പാൻ. കെട്ടുപാടുകൾ ഇടാത്തവൻ ഹരേ കെട്ടുവാനനുവദിച്ചിതാർദ്രനായി വാഴ്ക നീ വികൃതി ഈ ഉരൽക്കടുത്ത് അസ്വതന്ത്രമിതി പോയകത്തവൾ. ഗൂഢമായുരൽ വെച്ചിരുന്നതാം വെണ്ണ തിന്ന് ഇളകിടാതിരുന്നു നീ പാശമറ്റവരോടിഷ്ടമുള്ള നീ പാശയുക്ത വഴിബദ്ധനായതോ എന്നു ദേവകൾ പുകഴ്ത്തിയ ആരെ ആ വാതനാഥ ഗതശാന്തി നൽകണേ.